ഇവിടെ ഗ്രാമം സ്വപിതി എന്നാണ്, ഗ്രാമേ സ്വപിതി എന്നാണ് വരുന്നത്. ഗ്രാമം എന്ന് പറയുന്നത് ദേശവാചക ശബ്ദമല്ല, അതാണ് കുരുൺ സ്വപതി എന്നുള്ളടത്തോ. ഇവിടെ കുരു എന്ന് പറയുന്നത് അധികരണമാണോ? ആണോ? ഇപ്പൊ ഇവിടെ കുരുവിൻ സ്വപിതി, കുരുഷു സ്വപിതി എന്ന് വന്നാല് അപ്പൊ ഇതിന് അധികരണ സംജ്ഞ ഉണ്ടെങ്കിൽ ഇവിടെ കുരുഷു സ്വപതി എന്നും വരാം. വികല്പം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നിത്യമാണ്. അപ്പൊ പിന്നെ അധികരണ സംജ്ഞ വരൂ. ഇത് ആധാരമാണോ? ആ, ഇത് ആധാരം തന്നെയാണ്. ആധാരവും അധികരണവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അധികരണം ഒരു സ്വപ്ന, ആധാരമോ? ആധാരം എന്ന് പറയുന്നത് പാണിനിയുടെ സ്വപ്നയല്ല, അത് ഒരാധേയത്തിന്റെ ആധാരം, അത് ലോകസിദ്ധമായ കാര്യമാണ് ആധാരം. ഇപ്പൊ കുരു എന്ന് പറയുന്നത് ഇവിടെ ആധാരം തന്നെ, പക്ഷെ എന്തല്ല, ഇവിടെ അധികരണ സംജ്ഞ ഇല്ല, ആധാരമാണ്. ഇവിടെ അധികരണ സംജ്ഞ വിധിക്കേണ്ട സൂത്രം ആധാരോ അധികരണം, അതിന് പകരം ഇവിടെ കർമ്മസംജ്ഞ വിധിച്ചു. എങ്ങനെ? അകർമ്മദ്ധാതുപ്രയോഗേ ദേശകാല ഭാവോ ഗന്ധവ്യ അധ്വാജ കർമ്മസംജ്ഞ. ഈ വാർത്തിക പ്രകാരം കർമ്മസംജ്ഞ വന്നു. അങ്ങനെ കർമ്മസംജ്ഞ വന്നു കഴിഞ്ഞാൽ സൂത്രം വരും ദ്വിതീയം വന്നു. അപ്പൊ ഇവിടെ കർമ്മസംജ്ഞയുണ്ട്. കർത്തുരീപ്സിത തമം കർമ്മ എന്നുള്ളതും വാർത്തിക പ്രകാരം വരുന്ന കർമ്മവും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും കർമ്മമല്ലേ? ഇവിടെയോ ഈപ്സിത തമമായ കാരകമാണ് കർത്തരീപ്സിതം കർമ്മപ്രകാരം വിധിക്കുന്ന അത്. ഇവിടെ കേവലം കർമ്മസംജ്ഞ വിധിച്ച എന്തിനു വേണ്ടി മാത്രം ദ്വിതീയ വിഭക്തി വരാൻ? എന്ന് വെച്ചാൽ ഇത് ഈപ്സിത തമമായതുകൊണ്ടല്ല, ഈപ്സിതമായി കർമ്മസംജ്ഞ വരണമെങ്കിൽ എന്ത് വേണം? കർത്തരീപ്സിതം കർമ്മപ്രകാരം കർമ്മസംജ്ഞ വരണം. പക്ഷേ കർമ്മണി ദ്വിതീയ എന്ന് പറയുന്ന സൂത്രം പ്രവർത്തിക്കുന്നതിന് വേണ്ടി എന്ത് വേണം? അതിനുവേണ്ടി ഒരു കർമ്മസംജ്ഞ വിധിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കുരു എന്ന് പറയുന്നത് കർത്തരീപ്സിതം കർമാന്തള സൂത്രപ്രകാരം ഉള്ള കർമ്മം അസം. പിന്നെ ഇതെന്താണ് കുരു എന്ന് പറയുന്നത്? അധികരണമാണ്, ആധാരമാണ്. ആധാരവും അധികരണം തമ്മിൽ എന്താ വ്യത്യാസം? ആ, ആധാരം എന്ന് പറയുന്നത് സ്വപ്നയല്ല, അതെവിടെയും വരാം, ലോകസിദ്ധമായ കാര്യമാണ്. അധികരണം എന്ന് പറയുന്നതോ വ്യാകരണത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ അധികരണ സംജ്ഞ, ആധാരം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വരുന്നിടത്ത് പറയും എന്താണിത്? അധികരണത്തിൽ ദ്വിതീയ എന്ന് പറയും. അധികരണത്തിൽ ദ്വിതീയ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ആധാരത്തിൽ ദിതി എന്നാണ്. ഇത് അധികരണ സ്വപ്ന വന്നിട്ട് ദിതി എന്നല്ല, ഇവിടെ ആധാരത്തിൽ എന്ത് വന്നു? ദിതി വന്നു. അപ്പൊ ആധാര അർത്ഥത്തിൽ ദിതി വന്നിരിക്കുന്നു, പക്ഷെ ചിലടത്ത് അധികരണ അർത്ഥത്തിൽ ദിതി വന്നു എന്ന് പറയും. വ്യാകരണത്തിൽ നമ്മളെന്താ എടുക്കുന്നത്? ആധാരോ അധികരണം. അടുത്ത് അത് ധാതു നോക്കണം, എങ്ങനെയുള്ള ധാതു ആയിരിക്കണം. അപ്പോ ആ ധാതു അകർമ്മമാണോ എന്ന് നോക്കണം. അത് തന്നെ, അത് അകർമ്മകമാണോ എന്ന് ആദ്യം പരിശോധിക്കണം. ആദ്യം പരിശോധിക്കുന്നു അത് എങ്ങനെ. ആ അകർമ്മമാണോ എന്നെങ്ങനെ കണ്ടുപിടിക്കും? അത് അപേക്ഷിത കർമ്മ എന്ന് പറയുന്നത് ചില പ്രത്യേക സ്ഥലത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതെടുക്കാൻ പാടില്ല. സാധാരണ കർമ്മവും സകർമ്മവും അകർമ്മവും എന്നുള്ളതിനുള്ള നിയമം വെച്ച് നോക്കണം, അതിൽ കർമ്മം വരുമില്ല എന്നുള്ളത്. എന്താണ് ആ നിയമം? അപേക്ഷിത കർമ്മ എന്ന് പറയുന്നത് പ്രത്യേക ആവശ്യത്തിനുള്ളതാണ്, അതിവിടെ എടുക്കാൻ പാടില്ല. അതാണ് അതിനേക്കാണ് എന്ന് പറയുന്നത്, അപേക്ഷിത കർമ്മമാണെന്ന് പറയുന്നു. അല്ലാതെ കർമ്മത്തെ കണ്ടുപിടിക്കാനുള്ള നിയമം വെച്ച് നോക്കണം. എന്താണ് നിയമം? ഇപ്പോ ചോദിക്കുക, കിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടൂ, വർഷതി. കിം വർഷതി? ജലം വർഷതി. അപ്പൊ എന്തായി? സകർമ്മമായി. മറ്റൊരു പാട്ട് പാടിയിട്ടുണ്ട്, ആ പാട്ട് എല്ലായിടത്തും പാടാൻ പാടില്ല. എന്താണ് ആ പാട്ട്? ദാദോ അർത്താന്തരേ വൃത്തേർ ഭക്വർത്തേന ഉപസംഗ്രഹ പ്രസിദ്ധേരപേക്ഷാത കർമ്മണോ. അത് കർമ്മം ഉള്ളതിനെ അകർമ്മമാക്കുന്ന എങ്ങനെയെന്നാണ്. അതിനെല്ലാം കർമ്മം ഉണ്ട്, അതിനെ അകർമ്മമാക്കുന്ന വിദ്യയാണ്. ഇതങ്ങനെയല്ല, ഭവതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കർമ്മം ഇല്ല, ഉള്ളതിനകർമ്മമൊക്കെയല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് കർമ്മം ഉള്ള ഒന്നിനെ എങ്ങനെ അകർമ്മമാക്കാം എന്നും ചിന്തിക്കാം. കർമ്മമില്ലാത്ത അകർമ്മം ഏതാണ്? അത് കണ്ടുപിടിക്കുക. ഏതാണോ? എന്താണോ? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത്രേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. കിമിത്യപേക്ഷ എന്നേ ഉള്ളു, അതിന് മുമ്പും ബിംബൊന്നുമില്ലേ? ക്രിയാപദം കർത്തൃപദേന യുക്തം അപേക്ഷത എത്ര കിമിത്യപേക്ഷ അതറിയുന്നു. അതും മതി, അതിന് നോക്ക, അതിൽ വരുന്നുണ്ടോ നോക്ക. അതും കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. ലജ്ജാസത്ത സത്തയാണ് ഭവതി. സ്ഥിതി ജാഗരണം, വൃദ്ധിക്ഷേപ ജീവന മരണം, ശയന ക്രീഡ, രുചി ദീപ്ത്യർത്ഥം, ധാതു ഗണന്തം, കർമ്മകമാകും. അതും മനസ്സിലാക്കുക എളുപ്പമാണ്. മറ്റത് എന്താണ്? ധാതു ഒരർത്ഥാന്തര വിടുത്തർ എന്ന് പറയുന്നത് കർമ്മമുള്ള ധാതുക്കളെ എങ്ങനെ അകർമ്മമാക്കാം എന്നാണ്. മനസ്സിലായോ? ഭാരം വഹതി എന്ന് പറയുമ്പോ അവിടെ എന്താവും? സകർമ്മമാവും. ജലം ഒഴുകുന്നു എന്ന് പറയുമ്പോഴോ? അങ്ങനെയൊക്കെ. അടുത്തത് നോക്കുക. അപ്പൊ ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്, ഇത് കർത്തൃപ്രകാരമല്ല. ഇത് ഉപപദ വിഭക്തിയാണോ അതേ കാരകവിഭക്തിയാണോ? ഉപപദ വിഭക്തി. അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും ഉണ്ടോ? എങ്കിൽ ഇപ്പൊ പറയുന്നു. അത് കഴിഞ്ഞു പറയരുത്. ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? മിണ്ടുന്നില്ല ആരും, ആർക്കുമില്ല. എന്നാലിത് കാരകവിഭക്തിയാണ്. എന്തുകൊണ്ട്? ഇവിടെ കർമ്മത്തെ വിധിച്ചിട്ട് ദ്വിതീയ ഒന്നേ സൂത്രപ്രകാരം കർമ്മണി ദ്വിതീയ കർമ്മസംജ്ഞ വിധിച്ചു കഴിഞ്ഞാൽ കർമ്മം എന്താണ്? കാരകമല്ലേ. കർമ്മത്തെ വിധിച്ചിട്ട് കർമ്മണി ദ്വിതീയ വിധിച്ചു ആണ് പറഞ്ഞ. എന്താണ് കർമ്മസംജ്ഞക? കർമ്മം വിധിച്ചു. അത് കർത്തരീശ്വരം പ്രകാരമുള്ള കർമ്മമല്ല. വാർത്തി പ്രകാരം കർമ്മസംജ്ഞ വിധിച്ചിട്ട് കർമ്മണി ദ്വിതീയ ഉപബോധയുക്തിക്ക് നമ്മളെന്താണ് ഉദാഹരണം പഠിച്ചത്? നമസ്വസ്തി സ്വഹസ്വധ അലം ഭഷട്. അവിടെ എന്താ പറഞ്ഞത്? യോഗ. അവിടെ ഏതെങ്കിലും കാരകത്തെ വിധിച്ചോ? വിധിച്ചോ? ഉപബോധ ഉപബോധഭക്തി. പിന്നെ ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. അതിലേക്ക് നമ്മളിപ്പോ കടക്കണ്ട, ഇനി മുമ്പോട്ട് പോവുക. അടുത്ത് മുമ്പോട്ട്, മുമ്പോട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ മാറണം. മുമ്പോട്ട് മുമ്പോട്ട് പോകാന്ന് പറഞ്ഞാൽ അവിടെ മാറണം. അടുത്ത പേജിലേക്ക് പോകണം. അതും കഴിഞ്ഞ് മുമ്പോട്ട് പോകണം. വീണ്ടും പോകണം മുമ്പോട്ട്. ഇനിയും പോട്ടെ. ആ ഇവിടെ 412-ാമത്തെ പേജിൽ. അതായത് മുമ്പ് വരുന്നത് നിജന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നമ്മൾ നിച്ചന്റെ പ്രക്രിയയൊക്കെ പഠിച്ചതിന് ശേഷം പറഞ്ഞാലേ അത് വ്യക്തമാകത്തുള്ളൂ. അതും പ്രയോഗത്തിൽ വരുന്നതിന് നിജന്തം പഠിക്കണം. അല്ലെങ്കിൽ ഇപ്പം മനസ്സിലാക്കാൻ പ്രയാസമായിട്ട് തോന്നുന്നു. ഇത് രണ്ട് കാര്യങ്ങളാണ്. എന്റെ ജോലി എന്ന് പറയുന്നത് ഇത് വിശദമാക്കി മനസ്സിലാക്കി തരിക എന്നുള്ളത്. ഞാൻ വിശദമാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എന്താ അതിൻ്റെ അർത്ഥം? എന്താ എൻ്റെ അർത്ഥം? അല്ല, വ്യാകരണം വളരെ എളുപ്പമാണെന്നാണ്. ഞാൻ ചോദിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എന്താ അർത്ഥം? വേറെ വിഷമമാണെന്നാണ്. അപ്പൊ ഈ വിഷമം ആരാ ഉണ്ടാക്കുന്നത്? ഞാനാണോ നിങ്ങളാണോ? വ്യാകരണത്തിൽ വിഷമം ഉണ്ടാക്കുന്നവര്? അതുകൊണ്ട് അത് ഉണ്ടാക്കാതെ സൂക്ഷിക്കുന്നു. ഇപ്പോ പ്രയാസമുള്ള ഭാഗങ്ങൾ ഞാനായിട്ട് പ്രയാസം ഉണ്ടാക്കുന്നില്ല, അതാണ് അതൊക്കെ വിട്ടത്. നിങ്ങളായിട്ട് പ്രയാസം സൃഷ്ടിക്കരുത്. അടുത്തത് അതിശീങ് സ്ഥാസാം കർമ്മ. അതിപൂർവാണാം യേഷാം ആധാര കർമ്മ സ്യാത്. മുമ്പ് വന്നതുപോലെ തന്നെ അവിടെ എന്താണ്? കുരുവിൻ സ്വപിതി. കുരു എന്ന് പറയുന്നത് ആധാരമാണ്. ആധാരത്തിൽ കർമ്മസഞ്ജ വിളിച്ചു. ഇവിടെയും അത് തന്നെയാണ്. ആധാരത്തിൽ കർമ്മസഞ്ജ വിളിക്കുന്നു. അതിന്റെ നിയമം എന്താണ്? അതിപൂർവാണാം യേഷാം. അതിപൂർവത്തിലുള്ള മൂന്ന് ധാതുക്കളുണ്ട്. ഏതൊക്കെയാണ്? ചീങ് സ്വപ്നെ സ്ഥാഗതി നിവർത്തു ആസ് ഉപവേശനെ. ചീങ് ഉറങ്ങുക. ഇതേ അർത്ഥത്തിൽ മുമ്പൊരു ധാതു നമ്മൾ പഠിച്ച ഏതാണോ പഠിച്ചില്ല? ഇതാണ് ഞാൻ പറയുന്നത്, വ്യാകരണത്തെ പ്രയാസമുള്ളതാക്കരുത്. കുരുൻ സ്വപിതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിഷ്വപ് ശയേ ഉറങ്ങുക. അത് ധാതു പാഠത്തിലുള്ള രൂപമാണ് ഞാൻ പറയുന്നത്. നിങ്ങളതിന്റെ അർത്ഥം അറിഞ്ഞിരുന്നാലും മതി. ഏത് ധാതു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വപിതി ഇത്രയെങ്കിലും പറയാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ശീങ് ഉറങ്ങുക എന്നുള്ളതാണ്. പിന്നെ സ്ഥ തിഷ്ഠതി, പിന്നെ വരുന്നത് ആസ്ഥേ എന്നുമ്പും വന്നതാണ്. എവിടെ? കഴിഞ്ഞ സൂത്രത്തില് വന്നില്ലേ? കഴിഞ്ഞ റോഷം ആസ്ഥേ അവിടെയും വന്നു, അവിടെയും വന്നാണ്. മാസം ആസ്ഥേ അവിടെ വന്നു. അപ്പോൾ ഇവിടെ ഈ മൂന്ന് ധാതുക്കളുടെയും സീങ്ങിന്റെ രൂപമാണ് സേതേ, സ്ഥായുടെ രൂപമാണ് തിഷ്ഠതി, മാസിന്റെ രൂപമാണ് ആസ്ഥ. ഇതിനെല്ലാം ഒരു ഉപസർഗങ്ങൾ അതിന്റെ മുമ്പിലുണ്ട്. ഏതാണ്? ആധി, അതിശേതേ, അതിതിഷ്ഠതി, അധ്യാസ്ഥ. അധിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അധികരണം എന്ന് പറയുന്ന അർത്ഥത്തിന്റെ ദ്യോതകമാണ്. അധ്യാത്മം എന്നൊക്കെ പറയുന്നിടത്താണ് അധ്യാത്മം വെച്ചാൽ ആത്മനി, ആത്മാവിൽ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം നമ്മൾ സമാസം വരുമ്പോൾ അവിടെ പഠിക്കും. അപ്പോൾ അധിയുടെ പൊതുവെ അതിൻ്റെ അത് ഉപസർഗങ്ങൾ ദ്യോതകം എന്ന് പറയും. ദ്യോതകം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തെ അത് പ്രകാശിപ്പിക്കുന്നു ക്രിയയുമായിട്ടുള്ള ബന്ധം കൊണ്ട്. ഇവിടെ ഒരു ക്രിയ ഉണ്ടല്ലോ, ആ ക്രിയയുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഒരർത്ഥത്തെ അത് ദ്യോതിപ്പിക്കുന്നു. എന്തർത്ഥത്തെ? അധികരണം. അപ്പോൾ അധിയോട് കൂട്ടി ശേതയെന്ന് പറയുമ്പോൾ ഉറങ്ങുന്നു എന്നുള്ളതല്ല, ഒരധികരണത്തിൽ ഉറങ്ങുന്നു എന്ന് വരും. അതിതിഷ്ഠതി എന്ന് പറയുമ്പോൾ ഒരു അധികരണത്തിൽ നിൽക്കുന്നു. അധ്യാസ്ഥയെന്ന് പറഞ്ഞ ഒരു അധികരണത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ഏതാണോ ആ അധികരണം, അതിനെ പൊതുവെ നമ്മൾ ഭാഷയിൽ അധികരണമെന്നും ആധാരമെന്നും പറഞ്ഞ വ്യത്യാസമുണ്ട്. അതിവിടെ ആധാരമാണത്. ആധാരമാകുമ്പോൾ അതിന് എന്ത് സംജ്ഞ വരണം? ആധാരോ അധികരണം. അതിന് വേറെ ഈ സൂത്രം എന്ത് ചെയ്തു? ആധാരത്തിൽ കർമ്മസംജ്ഞ വിധിച്ചു. ആധാരത്തിൽ കർമ്മസംജ്ഞ വിധിച്ചു. കർമ്മസംജ്ഞ വിധിച്ച് എന്തിനു വേണ്ടി? കർമ്മണി ദ്വിതീയ, ദ്വിതീയ പ്രവർത്തിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വരുന്നു എന്താണ്? ഹരിഹി വൈകുണ്ഠം അതിശയത്തേ. അവിടെ വൈകുണ്ഠേ എന്ന് പ്രയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഈ സൂത്രം പ്രത്യേകിച്ച് വിധിച്ചത് കൊണ്ട് വൈകുണ്ഠം എന്ന് തന്നെ പറഞ്ഞു. എന്താ എന്റെ അർത്ഥം? ഹരി വൈകുണ്ഠത്തിൽ ഉറങ്ങുന്നു എന്ന് തന്നെ. വൈകുണ്ഠേ അത് ശരിയെന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ആധാര അർത്ഥത്തെ കാണിക്കാൻ വേണ്ടി ദ്വിതീയ. അപ്പോ ഇത് ഇങ്ങനെയുള്ളടത്ത് പറയും. എന്താണോ ആധാരാർത്ഥത്തിൽ ദ്വിതീയാണോ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അതിശിംഗ് സാസ എന്നുള്ള സൂത്രപ്രകാരം കർമ്മസംജ്ഞ വിധിച്ചു, കർമ്മണി ദ്വിതീയ പ്രകാരം ദ്വിതീയ വന്നു. പക്ഷെ അർത്ഥം എന്താണോ? ആധാരം മാറുമോ? അരി ഉറങ്ങുന്നത് ആധാരം വൈകുണ്ഠം തന്നെ. അതിതിഷ്ഠതി അവിടെ സ്ഥിതി ചെയ്യുന്നു. എവിടെ? വൈകുണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്നതിന് ആധാരം എന്തായി? വൈകുണ്ഠം. അധ്യാസ്ഥേ വൈകുണ്ഠത്തിൽ ഇരിക്കുന്നു, ഇരിക്കുന്നതിന് ആധാരം എന്തായി? വൈകുണ്ഠം. അപ്പോൾ വൈകുണ്ഠേ എന്ന് പറയുന്നതിന് പകരം വൈകുണ്ഠം എന്നായി. ദ്വിതീയം, ദ്വിതീയ എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് വിഭക്തിയാ വന്നിരിക്കുന്നത്? അമ്മൂന്നായ സൂത്രം വരും. അമിപൂർവ, അതേസമയം ഇവിടെ ഈ അധി ഇല്ലെന്നിരിക്കട്ടെ. അധിയില്ല, കാരണം ഈ സൂത്രം പറയുന്ന എന്താണ്? അതിപൂർവത്തിലുള്ള സിംഗ് താസ ഈ മൂന്ന് ധാതുവിനാണ്. അപ്പൊ അതിപൂർവത്തിലില്ലെങ്കിലോ? അപ്പൊ എങ്ങനെ രൂപം വരും? വൈകുണ്ഠേ സേതേ, ഹരി വൈകുണ്ഠേ സേതേ, അങ്ങനെ പ്രയോഗിക്കാൻ പറ്റൂ. കാരണം അതിപൂർവത്തിൽ വന്നാലേ എന്ത് വരത്തുള്ളൂ? കർമ്മസംജ്ഞ വരും. കർമ്മസംജ്ഞ വന്നാലേ എന്ത് വരൂ? അതിപൂർവത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വരും? വൈകുണ്ഠേ സേതേ, വൈകുണ്ഠേ തിഷ്ഠതി, വൈകുണ്ഠേ ആസ്ഥേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇത് ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. അപ്പോ ഇങ്ങനെയാണ് സാധാരണ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് പാണിനി അങ്ങനെ നിയമം ഉണ്ടാക്കി. എന്തിനാ നിയമിച്ചു? അങ്ങനെയാണ് സാധാരണ പ്രയോഗം, ഭാഷയിൽ അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. പക്ഷെ അർത്ഥം മനസ്സിലാകുമ്പോൾ, നമ്മളതിനെ മലയാളത്തിൽ പറയുമ്പോഴും വൈകുണ്ഠത്തെ ഇരിക്കുന്നു എന്നൊന്നും കർമ്മം നോക്കിയാലും പറഞ്ഞു കളയരുത്. പിന്നെയോ വൈകുണ്ഠത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. മലയാളത്തിലെ വൈയാകരണന്മാരൊക്കെ പാണിനിയേക്കാളും വലിയ കൂടിയ ആൾക്കാരാണ്. അവർ ചിലപ്പോൾ ഇത് കണ്ടിട്ട് അങ്ങനെ വ്യാഖ്യാനിച്ചത് എന്താണ്? വൈകുണ്ഠത്തെ ഇരിക്കുന്നു അങ്ങനെ പറയണ്ട, പിന്നെയോ വൈകുണ്ഠത്തിൽ ഇരിക്കുന്നു എന്ന് തന്നെ. ദ്വിതീയ കണ്ടു, അതുകൊണ്ട് പുഷ്പം പശ്യതി എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ പറയും? പുഷ്പത്തെ കാണുന്നു. അതേ ഇതനുസരിച്ചാണ് ഈ വൈകുണ്ഠം തിഷ്ഠതി എന്ന് പറഞ്ഞാൽ, വൈകുണ്ഠം അതിതിഷ്ഠതി എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കളയും. അത് പറയരുത് എന്നാ പറയുന്നു. ആധാരം തന്നെയാണ്. ആസ്ഥ എന്ന് പറഞ്ഞാൽ വൈകുണ്ഠം ആസ്ഥ എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അതിന്റെ ആധാരമാണ്. അത് വാർത്തികം. ഇതെന്താണ്? അത് വാർത്തികം. ഇത് സൂത്രം. വാർത്തികം ദൃഷ്ട സൂത്രകാരസ്യ അപ്രവൃത്തേ എന്ന് വെച്ചാൽ, വാർത്തികം കണ്ടിട്ടില്ല സൂത്രകാരൻ സൂത്രം എഴുതിയത് ആണോ? വാർത്തികം ദൃഷ്ട സൂത്രകാരസ്യ അപ്രവൃത്തേ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചോദിക്കരുത്, വാർത്തികാരൻ അങ്ങനെ പറഞ്ഞില്ലേ, വാർത്തികം കണ്ടിട്ടില്ല സൂത്രം എഴുതിയത്. ഇനി എന്താ ചോദിക്കാനുള്ളത്? എങ്ങനെ? ഏത് ഗ്രാമം? അതല്ലേ പറഞ്ഞത്? അതല്ലേ നേരെ ഇപ്പൊ പറഞ്ഞെന്താണ്? വാർത്തികം ദൃഷ്ട സൂത്രകാരസ്യ അപ്രവൃത്തി. വാർത്തികം കണ്ടിട്ട് അതുപോലെ എന്ത് സൂത്രം എന്ന് ചോദിക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാ അത് ചോദിക്കുന്നത്? ആദ്യം സൂത്രം വന്നോ വാർത്തികം വന്നോ? സൂത്രത്തിൽ അത് തന്നെ. അതാരാ കണക്ഷൻ ഉണ്ടാക്കിയെടുത്താര്? സൂത്രകാരനോ വാർത്തകാരനോ? വാർത്തകാരൻ തന്നെ. ആ സൂത്രകാരനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചോദിക്കുന്ന കേട്ടാത്തൊന്നും വാർത്തകം കണ്ടിട്ടാണ് ഈ സൂത്രം എഴുതിയത്. പിന്നെ എന്തുവരും? എന്തുകൊണ്ട്? അതല്ലേ ഞാൻ ഈ പറയുന്നത്, അക്കാര്യല്ലേ പറയുന്നത്. ഈ സൂത്രത്തിന് ശേഷമായിരുന്നു ആ വാർത്തയം വന്നെങ്കിൽ ഉപയോഗിക്കാറുണ്ട്. ഈ സൂത്രത്തിനോട് ചേർന്നാണ് ആ വാർത്തയം വന്നെങ്കിൽ ആയിക്കോട്ടെ, വന്ന ചേർന്നായിക്കോട്ടെ. ഇപ്പൊ സൂത്രമല്ലേ നമ്മൾ പറയുന്നത്, അല്ലേ? സൂത്രമാണ് പറയുന്നത്. ഇനി സൂത്രവും വാർത്തയും കൂടെ നമുക്ക് യോജിപ്പിക്കണമെങ്കിൽ പറയാം. അവിടെ നമ്മൾ എന്താ അർത്ഥം പറഞ്ഞു? ആസ്ഥ എന്നുള്ളടത്ത് ഉദാഹരണം എന്തായിരുന്നു? മാസത്തിനല്ല, ക്രോശം ആസ്ഥ എന്ന് പറഞ്ഞു. ഗന്ധവ്യോ അധ്വ. പിന്നെ വേറെ എന്താ? മാസമാസ്ഥ എന്ന് തോന്നുന്നു. കാലം അതും അതിന്റെ അധികരണത്തെ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെന്താ പ്രശ്നം? എന്താ പറയുന്നത്? ആ ഇനി അതിനാ എടുക്കാം. കുരുവൻ സുപതി എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞു ദേശം എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമം, ജനപദം തുടങ്ങിയൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ ഇങ്ങനെയുള്ള സ്ഥല പേരെ എടുക്കാൻ പാടുള്ളൂ. അപ്പോ ഇവിടെ ഇപ്പോൾ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് എന്താണ്? വൈകുണ്ഠം അതിശയതേ, അതെടുക്കും. വൈകുണ്ഠം അതിശയതേ, അവിടെയും ഈശ്വപ്പിശയെ വന്നാണ് ഇവിടെയും ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ വൈകുണ്ഠം അതിശയതേ എന്ന് പറയുന്നിടത്ത് ഇപ്പൊ ആം അല്ലെങ്കിൽ അവിടെ കുരുൺ സുബുദ്ധി എന്ന് പറയുന്നിടത്ത് രണ്ടും കൂടെ എങ്ങനെയാ ബന്ധപ്പെടുത്തുന്നതെന്ന് മനസ്സിലാകും. അവിടെ നമ്മൾ വിശേഷിച്ച് അതായത് ഗ്രാമം പിന്നെ കുരു എന്ന് പറയുന്നതുകൊണ്ട് സ്ഥലം ഇതെല്ലാത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാത്തിനും ചേർത്താണ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വൈകുണ്ഠം അതിശയത്തെ എന്ന് പറയുന്നിടത്ത് ഇതുപോലെ തന്നെ എല്ലാത്തിനും കൊടുക്കുക അതിശയത എന്ന് പറയുന്നിടത്ത് പ്രത്യേകിച്ച് എന്നതാണെന്ന് പറയാൻ പറ്റില്ല, അധികരണം ഏതായാലും എടുക്കാം. ഇവിടെ ഇപ്പം എന്തായാലും അതിശയത എന്ന് പറയുന്നിടത്ത് അധികരണം ഏതിനു വേണം എടുക്കാം, അതിന്നതാണെന്ന് ഇവിടെ പറയുന്നില്ല. അപ്പോ ഗ്രാമേ അതിശയതേ, നഗരേ അതിശയതേ, പിന്നെ കുരു ഗ്രാമം അതിശയതേ, നഗരം അതിശയതേ, കുരു അതിശയത, ഏതെയാണോ ഇവിടെ പ്രയോഗിക്കാം, ഇതെല്ലാത്തിനുണ്ട്. അപ്പോ അതുകൊണ്ടാണ് അവിടെ അകർമ്മക ധാതു എന്ന് പറഞ്ഞ് വാർത്തികാരൻ പ്രത്യേക നിയമം ഉണ്ടാക്കിയത്. എന്നിട്ട് പറഞ്ഞു ഇവിടെ അകർമ്മക ധാതു ഉപയോഗിക്കുമ്പോൾ അകർമ്മക ധാതു എന്ന് പറഞ്ഞാൽ ഇതും എടുക്കാം, സിങ്ങിനെ എടുക്കാം, സിംഗ് എന്ന് പറയുന്ന അകർമ്മക ധാതു ആണല്ലോ. അപ്പോൾ അവിടെ വാർത്തികൻ ഈ സൂത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവിടെ വാർത്തികാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്. അവിടെ അകർമ്മക ധാതു എന്ന് പറയുമ്പോൾ എടുക്കുമ്പോൾ അവിടെ കുരു പോലെയുള്ള സ്ഥലങ്ങൾ മാത്രമേ എടുക്കാവൂ, എല്ലാത്തിനും ഇവിടെ സ്വീകരിക്കാൻ പാടില്ല. കാരണം ഇവിടെ അതേസമയം അതിശീങ് എന്ന് പറയുന്നിടത്ത് ഏതിനു വേണോ എടുക്കാം, അവിടെ വിശേഷിച്ചെടുക്കാവൂ, അതാണ് അവിടെ അകർമ്മക ധാതു എന്ന് പറഞ്ഞു. അകർമ്മക ധാതു എന്ന് പറയുന്നതുകൊണ്ട് ഇതിനെ വേണമെങ്കിലും എടുക്കാം, അവിടെ അതിശീങ്ങിനെ വേണമെങ്കിലും എടുക്കാം, പക്ഷെ അവിടെ എടുക്കുമ്പോൾ വിശേഷിച്ച് ഗ്രാമ ജനപദങ്ങളെ വിട്ടിട്ട് ദേശവാചക ശബ്ദങ്ങളെ എടുക്കാവൂ, അതാണ് വാർത്തികാരൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ സൂത്രം കൂടെ കണ്ടിട്ട് മനസ്സിലാക്കാം. ഏത്? ആ ഇതെല്ലാം അകർമ്മക ധാതുക്കളാണ്, ഇത് അകർമ്മക ധാതുക്കളാണ്. അത് ഉപയോഗിക്കുന്നത് കൈലാസം വൈകുണ്ഠം പോലെയുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് വൈകുണ്ഠന്മാരുള്ളത് കൊണ്ടല്ല വൈകുണ്ഠം എന്ന് പറയുന്നു. അവിടെ എന്തുകൊണ്ടാണ് കുരുക്കന്മാരെന്ന് പറയുന്നത് ഒരാളാണോ? പിന്നെയോ ഒരുപാട് പേരുണ്ട്. കുരുക്കന്മാര് താമസിക്കുന്നോണ്ടാണ് എന്ത് വന്നത്? കുരു വന്നത്. കുരുക്കന്മാര് പലതായതുകൊണ്ട് ദേശത്തിനും ബഹുജനം വരും. ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഏകോചനം വരുന്നത്. ഇപ്പൊ ഗ്രാമം ഏകോചനത്തിൽ പ്രയോഗിക്കുന്നില്ല, ഗ്രാമ ഏകോചനത്തിലേ ഉള്ളൂ. അപ്പോ കുരു എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്ന ആൾക്കാർ ഉദ്ദേശിച്ച് പറയുന്ന പഞ്ചാലാഹ അങ്ങനെ പറയും, പഞ്ചാലന്മാര് പഞ്ചാലേഷു, അതൊരു വിഭാഗത്തിന്റെ പേരാണ് ആൾക്കാരുടെ. സംസ്കൃതം അല്ലല്ലോ നിങ്ങൾ, സംസ്കൃത ശബ്ദത്തിന്റെ കാര്യം ചോദിക്കുകയും. ഏത്? സംസ്കൃത നാമമാണോ? ഓ അങ്ങനെയാണെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസ്കൃതം നോക്കുമല്ലോ, നാമല്ലേ അതങ്ങനെ. അമേരിക്ക ഇംഗ്ലണ്ടെല്ലാം ഇപ്പൊ സംസ്കൃതമായോ? ആണോ? അപ്പൊ അമേരിക്ക ഇംഗ്ലണ്ടും ഒക്കെ സംസ്കൃതമായിട്ടാണോ പഠിച്ചിരിക്കുന്നത്? അപ്പൊ ഇംഗ്ലീഷിൽ അതിനെന്ത് പറയും അമേരിക്കയ്ക്ക്? ഒരാളുടെ പേര് ഭാഷ അനുസരിച്ച് മാറും. മലയാളത്തിൽ വരുമ്പം മലയാള പേര്, തമിഴിൽ വരുമ്പം തമിഴ് പേര്. ജോർജ് എന്ന് പറഞ്ഞാൽ തമിഴാണോ മലയാളമാണോ ഇംഗ്ലീഷാണോ സംസ്കൃതമാണോ? പേരുകളൊക്കെ മാറുന്ന ഭാഷയ്ക്കനുസരിച്ചിട്ടാണ്. മുരുകൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സംസ്കൃതമാണോ? ഇത് ഭാഷയ്ക്കനുസരിച്ച് മാറത്തില്ലേ? വൈകുണ്ഠം എന്നിവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഹരി ആണ് പറഞ്ഞത്. ഇവിടെ അധ്യാസേ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിൽ ഇരിക്കുന്നു. വൈകുണ്ഠേ എന്നിവിടെ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? വൈകുണ്ഠ എന്ന് പറയാൻ പാടില്ല. അതേസമയം ആസ്ഥേ വൈകുണ്ഠേ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാലും അർത്ഥം ഇത് തന്നെ, വൈകുണ്ഠത്തിൽ. അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ എന്താ അർത്ഥം? ആധാരം. അതിന് മാറ്റം വരില്ല. അതുകൊണ്ടാണ് മലയാളത്തിൽ ആധാരത്തെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഇൽ. അത് ഉപയോഗിക്കുന്നു. അർത്ഥവ്യത്യാസം വരില്ലേ എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥമാണ് ആധാരം. അതെന്ത് എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, അർത്ഥം ആധാരമാണ്. അധി ഇല്ലാതെ അത് തന്നെ. കാരണം എന്തുകൊണ്ട്? അവിടെ പറഞ്ഞിരിക്കുന്നത് വിശേഷിച്ച് പറഞ്ഞില്ലേ, എന്താണ് കേവലമായി ഇനി അത്, അതായത് കേവലം അത് തന്നെ കേവലമായിട്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? വൈകുണ്ഠേ വൈകുണ്ഠേ ശേത്തേ എന്ന് പറഞ്ഞു. അപ്പൊ വാർത്തികാരം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതെ തന്നെ. അവിടെ ഉദാഹരണം കൊടുത്ത എന്താണ്? കുരുവൻ. അതേസമയം ഈ ക്രിയ തന്നെ അവിടെ ഉപയോഗിക്കുകയാണ്. എന്താണ് അവിടെ കൊടുത്ത സുബിതി തന്നെ അവിടെ പറയുന്നു? കുരുവൻ ശേത എന്ന് ഉപയോഗിക്കുമോ അതോ കുരുഷു ശേത എന്നുള്ളതാണ്? അതല്ലേ സംശയം? അതാണോ സംശയം? അല്ല, ഇത് ഈ സംശയം തന്നെ അവിടെയും വരും. അല്ല, അതായത് അവിടെ വരുന്നത് ഇതാണ്, അതായത് കുരുൻ ശേത എന്ന് ഉപയോഗിക്കുമോ അതോ കുരുഷു ശേത എന്ന് അവിടെ എന്തു വരുന്നു? അവിടെ അവിടെ അവിടെ എങ്ങനെയാ ഉപയോഗിച്ചത്? അതുകൊണ്ട് അവിടെ കുരുൺ സുബിതി എന്ന് ഉപയോഗിച്ച പോലെ തന്നെ കുരുൺ ശേതെന്ന് തന്നെ ഉപയോഗിക്കണം, കേവലമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷെ വൈകുണ്ഠം വേറെയല്ലേ. അസീമ ഗ്രാമം വരുമ്പോഴോ ഗ്രാമേ ശേത എന്ന് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇവിടെയും വൈകുണ്ഠേ ശേത എന്ന് ഉപയോഗിക്കും. അതെങ്ങനെ? അത് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള പ്രത്യേകത അല്ലല്ലോ. ഗ്രാമം പോലെയല്ലേ, ഗ്രാമം ജനപദം പോലെയല്ലേ വൈകുണ്ഠം കൈലാസമല്ല. വൈകുണ്ഠം കൈലാസമല്ല, അതുപോലെയാണ്. അതെ അതെ അതെ, അതല്ല വൈകുണ്ഠം കൈലാസമൊക്കെ ഗ്രാമം ജനപദം എന്നൊക്കെ പറയുന്ന പോലുള്ള സ്ഥലമാണ്, അവിടെ അങ്ങനെ ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കേവലം ശേത എന്ന് പറയുന്നിടത്ത് എങ്ങനെ ഉപയോഗിക്കും? വൈകുണ്ഠേ ശേത എന്ന്. അപ്പൊ ഈ സൂത്രം കൂടെ കണ്ടുകൊണ്ടാണ് വാർത്തകൻ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ദേശവാച ശബ്ദങ്ങൾക്കാണ് അത് ഉപയോഗിക്കേണ്ടത്. അടുത്തു വരുന്നത് അഭിനിവിശിഷ്ട. അഭിനി ഇത്യേത് സംഘാതപൂർവസ്യ വിശദേരാധാര കർമ്മസ്യാത്. ഇവിടെ വിശ് പ്രവേശനെ എന്ന് പറയുന്ന ധാതുവാണ്. വിശതേ വിശപ്രവേശനെ, അതിന് മൂന്ന് ഉപസർഗങ്ങൾ ചേർത്തിരിക്കുകയാണ്. ഏതൊക്കെയാണ്? അല്ല, രണ്ട്. അഭി നീ രണ്ടെണ്ണം, അതാണ് അഭിനയിത്യേത സംഘാതപൂർവ്വ. രണ്ടും കൂടെ ഇരിക്കണം. നിവിശതയെന്ന് വരാൻ പാടില്ല. കടന്നിട്ട് കുത്തിയോ? ആഹാ, ഏ അപ്പോ അഭിനി വിശത്തെ. അഭിനി എന്ന് പറയുന്ന രണ്ട് ഉപസർഗം കൂടി ചേർന്ന സംഘാതം, അതാണ് അഭിനി ഇത്യേത് സംഘാതപൂർവസ്യ. ഈ രണ്ടെണ്ണം കൂടി ചേർന്ന സംഘാതം, അത് പൂർവത്തുള്ള വിശുദ്ധാതു. അതിന്റെ ആധാരത്തിന് പഴയതുപോലെ തന്നെ ഇവിടെ ധാതു ഒന്നേ ഉള്ളൂ, ഉപസർഗങ്ങൾ രണ്ടെണ്ണം. അതിന്റെ ആധാരത്തിന് കർമ്മസഞ്ജ വരുന്നു. അഭിനിവേശം എന്ന് പറയുന്നു ഉത്കടമായ ആഗ്രഹമാണ് അഭിനിവേശം എന്ന് പറയുന്നത്. അഭിനിവിശതേ സന്മാർഗം, സന്മാർഗത്തിൽ വളരെ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സന്മാർഗത്തിൽ ഒരാൾ പ്രവർത്തിക്കുന്നു എങ്ങനെ? വളരെ താല്പര്യത്തോടുകൂടി. അതാണ് അഭിനിവിശതേ സന്മാർഗം. ഇവിടെ ആ വളരെ താല്പര്യപൂർവമുള്ള പ്രവൃത്തിയുടെ ആധാരമാണത് സന്മാർഗം. ആധാരമായുണ്ട് അവിടെ എന്ത് വരണം? ആധാരോ അധികരണം. പ്രകാരം അധികരണ സംജ്ഞ വരേണ്ടതാണ്. പക്ഷെ ഈ സൂത്രം എന്ത് ചെയ്തു? ആധാരത്തിൽ കർമ്മസഞ്ജ വിളിച്ചു. അപ്പൊ എന്ത്, ഏ സൂത്രം പ്രവർത്തിച്ചു? കർമ്മണി ദ്വിതീയ വന്നു. അപ്പോ അഭിനിവിശതേ സന്മാർഗം എന്ന് വന്നു. ആ അഭിനിവിശതയ്ക്ക് വേണ്ടി മാത്രമാണ്. അത് നേരത്തെ പറഞ്ഞു അതുപോലെയാണ്, മൂന്ന് ധാതുക്കൾക്ക് വേണ്ടി മാത്രം. ഇതൊരു ധാതുവിന് വേണ്ടി മാത്രം. എന്നാൽ ഇത് എല്ലാവരും പാലിക്കാറില്ല ഈ നിയമം. ഭാഷ്യകാരൻ തന്നെ ഏഷു അർത്ഥേഷു അഭിനിവിഷ്ഠാനാം എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, അഭിനിവിഷ്ഠാനാം അഭിനിവേശിച്ചവർ എവിടെ? അർത്ഥേഷു, ഈ അർത്ഥത്തിൽ താല്പര്യമുള്ളവർ എന്നുള്ള അർത്ഥത്തിൽ എന്തുപയോഗിച്ചു? സപ്തമി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സൂത്രം ഇങ്ങനെ ഇരിക്കേ തന്നെ സപ്തമി എന്തുകൊണ്ട് ഉപയോഗിച്ചു? അപ്പൊ പലയിടത്തും ഭാഷ്യകാരൻ അങ്ങനെയാണ്. സൂത്രം ഇങ്ങനെയാണെങ്കിലും ഭാഷ്യകാരൻ സൂത്രത്തിനനുസരിച്ചായിരിക്കില്ല പ്രയോഗിക്കുന്നു. ഒരു ഉദാഹരണം ഇതാണ്, പാണിനി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് യേശു അർത്ഥേഷു എന്ന് പറഞ്ഞാൽ അവിടെ എന്തുപയോഗിക്കണം? ആ അർത്ഥാൻ അഭിനിവിഷ്ഠാനാം എന്ന് വരണം. പക്ഷെ അവിടെ എന്തുപയോഗിച്ചു? അർത്ഥേഷു എന്ന് ഉപയോഗിച്ചു. ദ്വിതീയ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് സപ്തമി ഉപയോഗിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പം ഭാഷ്യകാരം പ്രയോഗിച്ചപ്പോ പിന്നെ അതിനെ സമർത്ഥിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത്, പരിക്രയണെ സമ്പ്രദാനം ഇതി സൂത്രാദിഹ മണ്ഡൂകപ്ലുത്യ അന്യതരസ്യാഗ്രഹണം അനുവർത്തിയ വ്യവസ്ഥിത വിഭാഷ ആശ്രയണാ ക്വചിത് ന പാപേ അഭിനിവേശ. പാപേ അഭിനിവേശ ഒരു പ്രയോഗമാണ്, പാപത്തിലുള്ള അഭിനിവേശം. പാപം എന്ന് പറയുന്ന ഇവിടെ എന്താണ്? ആധാരമാണ്. അപ്പോ ഇവിടെ ഈ സൂത്രം അനുസരിച്ച് എന്ത് വേണം? കർമ്മസഞ്ജവർണം ദ്വിതീയ വന്നിട്ട് എന്ത് വരും? പാപേ എന്ന് പറയുമ്പോൾ ഏകോനോ ബഹുവനോ? അപ്പൊ എങ്ങനെ വരും? പാപം അഭിനിവേശ എന്നാ വരേണ്ടത് ഈ സൂത്രം അനുസരിച്ച്. പക്ഷെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന എങ്ങനെ? പാപേ അഭിനിവേശ, അങ്ങനെ പ്രയോഗമുണ്ട്. അപ്പൊ അതിന് ഒരു ന്യായീകരണമാണ് ഇവിടെ പറയുന്നത്. പരിക്രേണേ സമ്പ്രദാനം അന്യതരസ്യ എന്നൊരു സൂത്രമുണ്ട്. പരിക്രേണേ സമ്പ്രദാനം അന്യതരസ്യ എന്ന് പറയുന്ന സൂത്രം, അതിൽ നിന്ന് അഭിനിവിശിഷ്ട എന്ന് പറയുന്ന സൂത്രത്തിലേക്ക് അന്യതരസ്യം അനുവർത്തിക്കും. അത് അനുവർത്തിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വേറെ വരുന്നത് ഇത് പരിക്രയണേ സമ്പ്രദാനം അന്യതരസ്യം, അത് കഴിഞ്ഞ് വരുന്നത് ആധാരോ അധികരണം, അത് കഴിഞ്ഞ് വരും ആധാരോ അധികരണം, അത് കഴിഞ്ഞ് വരുന്നത് അഭിനിവിശിഷ്ട. അപ്പോ ഇതിനിടയ്ക്ക് വേറെ സൂത്രം വരുന്നു, അത് പ്രധാനമായും ആധാരോ അധികരണം. അപ്പൊ അന്യതരസ്യം എന്ന് പറയുന്നത് അനുവർത്തിക്കുമ്പോൾ ആധാരോ അധികരണം എന്നുള്ളതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആധാരോ അധികരണം അന്യതരസ്യം എന്ന് വരും. അങ്ങനെ വരും ആധാരോ അധികരണം അന്യതരസ്യം എന്ന് വരും. അപ്പോ പിന്നെ അതാണ് ആദിശി പരിക്രേണേ സമ്പ്രദാനം അന്യതരസ്യം ആധാരോ അധികരണം അതിശീസ്താസം കർമ്മ അഭിനിവിശ്വസ്. ഇതാണ് സൂത്രത്തിന്റെ ക്രമം. അതായത് പരിക്രേണേ സമ്പ്രദാനം അന്യദർശ്യം കഴിഞ്ഞ് രണ്ട് സൂത്രം വരുന്നുണ്ട്. ഒന്ന് ആധാരോ അധികരണം, അടുത്ത് അതിശീസ്താസം കർമ്മം. അത് കഴിഞ്ഞിട്ടാണ് ഈ സൂത്രം വരുന്നത്. അന്യദർശ്യം നേരെ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും വരും, ആധാരോ അധികരണത്തിലും വരും, അതിശീസ്താസം കർമ്മ അതിലും വരും. രണ്ടും അന്യദർശ്യം എന്ന് വെച്ചാൽ രണ്ടും വികല്പമാവും. അന്യദർശ്യം കഴിഞ്ഞ എന്തുവരും? വികല്പമാവും. വികല്പമായി കഴിഞ്ഞാൽ അവിടെയെല്ലാം വികല്പം വരും, അത് വരാൻ പാടില്ല. അതുകൊണ്ട് ആ രണ്ട് സൂത്രത്തിലും വരാതെ അന്യതരസ്യം ഇതി വരുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് മണ്ടൂക പുളുത്തിയെന്ന്. തവള ചാടും പോലെ ചാടും, അതിന്റെ രണ്ടിനും തൊടാതെ. മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ ഏതൊക്കെ തരത്തിൽ വരാമെന്ന് പറഞ്ഞു. സിംഹാവലോകിതം ജൈവ മണ്ടൂകപ്ലുതമേവജ ഗംഗാപ്രവാഹവച്ചാപി. സാധാരണ ഗംഗാപ്രവാഹം പോലെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? മണ്ടൂപപ്പുളി പോലെ വന്നതുകൊണ്ട് രണ്ടെണ്ണം വിട്ടു. വിട്ടിട്ട് ഇതി വന്നു. ഇതി വന്നിട്ട് എന്ത് ചെയ്തു? അഭിനിവസിച്ച അന്യതരസ്യ എന്ന് പറയുമ്പോൾ വികല്പവും. വികല്പം എന്ന് പറയുന്ന അർത്ഥം എടുത്തു കഴിഞ്ഞാൽ എന്ത് കുഴപ്പം വരും? എന്താ തകരാറ് വരുന്നു? അത് ആകത്തില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണല്ലോ മണ്ഡൂകപ്ലിതി വന്നത്. ഇവിടെ വികല്പാർത്ഥം വന്ന എന്താ തകരാറ് വരുന്നത്? അഭിനിവിശതേ സന്മാർഗം എന്ന് പറയുന്നിടത്ത് രണ്ട് രൂപം വരും. അവിടെയും വരത്തില്ലേ രണ്ട് രൂപം? അതുകൊണ്ട് ആ വികല്പത്തെ എന്താകുന്നു? വ്യവസ്ഥിത വിഭാഷ ആക്കുന്നു. വ്യവസ്ഥിത വിഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്ത് വികല്പമാകും, ചിലയിടത്ത് വികല്പം ആകത്തില്ല, ലക്ഷ്യത്തിനനുസരിച്ച്. അഭിനിവിശതെ സന്മാർഗം എന്ന് പറയുന്നിടത്ത് വികല്പം വരത്തില്ല. പക്ഷേ എങ്ങനെ? പാപ അഭിനിവേശം എന്ന് പറയുന്നിടത്ത് എന്തുവരും? എങ്ങനെ വികല്പം എന്ന് വെച്ചാൽ രണ്ട് രൂപം വരത്തില്ല, ആ രൂപത്തിൽ അവിടെ പാപേ എന്ന് സപ്തമി വരും. എന്ന് വെച്ചാൽ ഈ സൂത്രം പ്രവർത്തിക്കില്ല. അതാണ് വ്യവസ്ഥിത വിഭാഷയുടെ ബഹുളം എന്ന് പറയും പോലെയാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാം. അപ്പൊ വ്യവസ്ഥിത വിഭാഷ ആയതുകൊണ്ട് ഈ സൂത്രം വികല്പമായി ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു. പക്ഷെ പ്രവർത്തിച്ചെടുത്തത് നിത്യമാണ്, അവിടെ രണ്ട് രൂപം ഉണ്ടാക്കത്തില്ല. പ്രവർത്തിച്ച സ്ഥലത്തത് നിത്യ, അതാണ് വ്യവസ്ഥിത വിഭാഷ എന്ന് പറയുന്നത്. ക്വചിത് പ്രവൃത്തി, ക്വചിത് അപ്രവൃത്തി, ക്വചിത് വിഭാഷ, ക്വചിത് അന്യദേവ, അതാണ് ചെടുത്ത് നിത്യമായ രൂപത്തിൽ. അപ്പോൾ ഇവിടെ പാപെ അഭിനിവേശം നടത്തി, ഈ സൂത്രം പ്രവർത്തിച്ചില്ല. അപ്പം അവിടെ എന്ത് ചെയ്തു? അധികരണ സംജ്ഞ വന്നു. അപ്പോൾ ഭാഷ്യകാരൻ പ്രയോഗിച്ചതിനും ന്യായീകരണമായി എന്ന് പറഞ്ഞാൽ, യേശു അർത്ഥേഷു അഭിനിവിഷ്ഠാനം എന്ന് പറയുന്നിടത്ത് വ്യവസ്ഥിത വിഭാഷ ഉണ്ട്, അങ്ങനെയും രൂപം പ്രയോഗിക്കാം, അങ്ങനെയും പ്രയോഗിക്കാം. സപ്തമിയും വരാം എന്നുവെച്ചാൽ ഇത് ആധാരമാണ്, വരേണ്ടത് സപ്തമിയാണ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എങ്ങനെയോ അങ്ങനെ രൂപങ്ങൾ ശ്രദ്ധിക്കാം. ആ ഭീനി രണ്ടും പൂർവ്വത്തുള്ള വിശുദ്ധാതിൽ നിന്ന് എങ്ങനെയാണോ ശിഷ്ടപ്രയോഗം, അതനുസരിച്ച് ആധാരത്തിൽ കർമ്മസഞ്ജ വന്നിട്ട് ദ്വിതീയ വരാം, അല്ലെങ്കിൽ ആധാരത്തിൽ അധികരണ സഞ്ജ വന്നിട്ട് സപ്തമി വരാം. പാപ അഭിനിവേശത്ത് ആധാരമാണ് അവിടെ സൂത്രം പ്രവർത്തിക്കും. ആധാരോ അധികരണം, അധികരണ സഞ്ജ പ്രവർത്തിച്ച സൂത്രം വരും. സപ്തമി അധികരണേച്ഛ പ്രവർത്തിക്കും. എങ്ങനെ? അർത്ഥേഷു ആ അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ പ്രയോഗിക്കണം. ഇവിടെ ഇപ്പോൾ പാപയെ അഭിനിവേശാന്ന് പ്രയോഗിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പ്രയോഗിക്കുന്നു. അതാണ് വ്യവസ്ഥിത വിഭാഷ. എങ്ങനെയാണോ ശിഷ്ടപ്രയോഗം അതിനനുസരിച്ച് പ്രവർത്തിച്ചോളും. കാരണം ഇത് വേറെ ഒന്നും വരത്തില്ലല്ലോ. അഭിനി വിശ എന്ന് പറയുന്നിടത്തല്ലേ വരത്തുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്, പരിക്രമണേ സമ്പ്രദാനമിതി സൂത്ര. ഇതിനു മുമ്പിലുള്ള പരിക്രമണേ സമ്പ്രദാനം എന്ന് പറയുന്ന സൂത്രത്തിൽ നിന്ന് മണ്ഡൂകപ്ലുത്യ അന്യതരസ്യാം ഗ്രഹണം അനുവർത്തി, അന്യതരസ്യാം ഗ്രഹണം അനുവർത്തിച്ച് ഇടയ്ക്കുള്ള സൂത്രങ്ങളിലൊന്നും അനുവർത്തിക്കാതെ എന്നർത്ഥം. അനുവർത്തിച്ചിട്ട് വ്യവസ്ഥിത വിഭാഷ ആശ്രയണ്ട. അന്യതരസ്യ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് വിഭാഷ. അതിവിടെ വരുമ്പോൾ എന്ത് വരുന്നു? വ്യവസ്ഥിത വിഭാഷയാകുന്നു. അതുകൊണ്ട് അതിന്റെ പ്രയോജനം എന്താണ്? ഈ സൂത്രം ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ പാപേ അഭിനിവേശ ക്വചിത് അപ്രവൃത്തി, ചിലയിടത്ത് പ്രവർത്തിക്കുന്നില്ല. വ്യവസ്ഥിത ഭാഷയുടെ പ്രത്യേകത ആകുന്നു. അപ്പൊ ഈ സൂത്രത്തിന്റെ അർത്ഥം വരും അഭിനിവിശിഷ്ട അന്യദരസ്യ. അതിന്റെ അർത്ഥം അങ്ങനെ വരും. എന്നുവെച്ചാൽ ചിലയിടത്ത് ഈ സൂത്രം പ്രവർത്തിക്കില്ല. അതാണ് ഭാഷകാരനം പ്രയോഗിച്ച എന്താണോ യേശു അർത്ഥേഷു അഭിനിവിഷ്ഠാനം എന്ന് പ്രയോഗിച്ചതുകൊണ്ടാണ്. കവികളുടെ പ്രയോഗത്തിനും ഉപയോഗിക്കും. അത് ഭാഷകാരനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ പാണിനിയുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു. ഭാഷകാരന്റെ കാലം വന്നപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെയുള്ള പ്രയോഗങ്ങൾ വന്നു. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ വന്നപ്പോൾ ഭാഷകാരൻ എന്ത് ചെയ്തു? അത് ഉപയോഗിച്ചു. അല്ലെങ്കിൽ എങ്ങനെയും സംഭവിക്കാം, അത് എഴുതിയ സമയത്ത് ഈ സൂത്രം ഓർത്തില്ല. ആധാരെ അധികരണം, ആധാരത്തിൽ എന്ത് ഉപയോഗിച്ചു? അധികരണ സംജ്ഞ ഉപയോഗിച്ചു. കാരണം പലയിടത്തും ഭാഷകാരൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. സൂത്രം ഒരു വഴിക്ക് പോവും, ഭാഷയും വേറെ വഴിക്ക് പോവും. അപ്പോ പാണിനിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പാണിനി എന്ത് ചെയ്തനെ അഭിനിവിശ്വസിച്ച ഇവിടെ അന്യതരസ്യം കൊണ്ടുവന്നനെ? പാണിനിയുടെ കാലത്തില്ലാത്തതുകൊണ്ട് പാണിനിയെല്ലാം പരിശോധിച്ചിട്ടാണല്ലേ സൂത്രം ഉണ്ടാക്കിയത്, എല്ലാ ദോഷങ്ങളും പരിഹരിച്ചല്ലേ. അന്നങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പാണിനി എന്ത് ചെയ്തനെ? പക്ഷെ ഭാഷ്യകാരന്റെ കാലത്ത് വന്നപ്പോൾ, എന്നാ ഭാഷ്യകാരൻ ഇത് ഉപയോഗിച്ചെടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. ഭാഷ്യകാരൻ യേശു അർത്ഥേഷു അഭിനിവിഷ്ടാനെന്ന് പ്രയോഗിച്ചു. അവിടെ ഇങ്ങനെ അഭിനിവിശിച്ച എന്ന് പറയുന്ന സൂത്രത്തിൽ അനുസരിച്ച് ഇങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ പ്രയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പ്രശ്നമില്ല. അവിടെ ഒന്നും പറയാതെ തന്നെ ഇതങ്ങ് പ്രയോഗിച്ചു. അങ്ങനെ വരുന്നിടത്ത് ഭാഷയും പറയും സാധാരണഗതി. ഇതങ്ങനെ പറഞ്ഞിട്ടില്ല, പറയാത്തത് കൊണ്ട് ചിലപ്പോൾ ഭാഷകാരൻ ഇത് ഓർക്കാത്തതായിരിക്കും, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഭാഷയ്ക്കനുസരിച്ച് പ്രയോഗിച്ചായിരിക്കും. പക്ഷെ അങ്ങനെ പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് പറയണം. എന്തായാലും ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. പാവേ അഭിനിവേശ എന്നുണ്ട് അവിടെ, അഭിനിപൂർവത്തിലുള്ള പിന്നെ ഇതാണ്. ആ സമയം അഭിപൂർവത്തിലില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ പറഞ്ഞത് ഏതസംഗാതപൂർവസ്യ. കേവലം നിമിഷത എന്നുള്ളതാണെങ്കിൽ അവിടെ ആധാരമായിരിക്കും, അവിടെ ഈ സൂത്രം പ്രവർത്തിക്കത്തില്ല. നിമിഷത എന്ന് മാത്രമാണെങ്കിൽ ആധാരേ അധികരണം, ആധാരോ അധികരണ അധികരണ സംയോരം എന്താണോ, അതെ പാദേ കണ്ടകം നിമിഷതേ, പാദത്തിൽ മുള്ള് തറയ്ക്കുന്നു, അങ്ങനെയൊക്കെ പ്രയോഗിക്കും. അങ്ങനെ വരുന്നിടത്ത് എന്തോരും പാദേ സപ്തമി ഉപയോഗിക്കും. എന്തുകൊണ്ട്? അവിടെ അഭിപൂർവത്തിലില്ല. അപ്പൊ എങ്ങനെ പ്രയോഗിക്കും? പാദേ അഭിനിവേശത്തെ, അല്ലെങ്കിൽ കണ്ടകോ അഭിനിവേശത്തെ, പുല്ലിംഗത്തിൽ നാമസത്തിൽ ഉപയോഗിക്കും. നിവിശതെ അഭി പറയാൻ പാടില്ല. നിവിശതെ എന്ന് പറയുമ്പോൾ അവിടെ സപ്തമി പ്രയോഗിക്കും. അടുത്തു വരുന്നത് ഇതുപോലെ തന്നെ ഉപാൻ വധ്വാങ് വധ്യാന്നല്ല വധ്വാങ് എന്നാണ് സൂത്രം തെറ്റിച്ചെഴുതിയിരിക്കുന്നത്. വധ്വാങ് മസഹ യകാരത്തിന്റെ സ്ഥാനത്ത് വകാരം വരണം. ഉപ്പ അനു ശരി തന്നെയാണ്, ശരി തന്നെയാണ്. പൂർവത്തിലവകാരം ഉപാൻ വധ്യാങ് ശരിയാണ്, ശരി തന്നെയാണ്. പൂർവത്തിൽ വകാരം ഉപ അനു അധി മൂന്നാണ്, അതിന്റെ മുമ്പിലാണ് വകാരം. ഉപ അനു അധി ആങ് ഇത്രയും പൂർവത്തിലുള്ളത്. ഉപ അനു അധി ആങ് വസഹ ഉപാധിപൂർവസ്യ വസതേരാധാര കർമ്മസ്യ. ഉപാധിപൂർവസ്യ എന്ന് പറഞ്ഞാൽ ഉപ അനു അധി ആങ് പൂർവത്തുള്ള വസുധാതുവിന്റെ ആധാരത്തിന് ഇവിടെയും കർമ്മസഞ്ജ വരും. ഇവിടെ എല്ലാം ആധാരത്തിന് കർമ്മസഞ്ജ വരികയാണ്. ഉദാഹരണം കൊടുക്കുന്നു, ഉപവസതി അനുവസതി അധിവസതി ആ വസതി വാ വൈകുണ്ഠം ഹരി. ഇവിടെ ഒരു ധാതുവാണ്, ഉപസർഗങ്ങൾ പലത്. ആദ്യ ഉപ, രണ്ടാമത് അനു, മൂന്നാമത് അധി, നാലാമത് ആ. ഈ എല്ലാ ഉപസർഗങ്ങളും മുമ്പ് പറഞ്ഞതുപോലെ അധികരണത്തിന്റെ ദ്യോതകങ്ങളാണ്. ധാതുവിനോട് ചേർന്നിട്ട് അധികരണത്തെ ദ്യോതിപ്പിക്കുന്നു. ഉപവസതി വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠേ ഉപവസതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വസിക്കുന്നു എന്നുള്ള അർത്ഥം തന്നെ. ഉപവസതി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നുമില്ല. ഉപ എന്ന് പറയുന്നത് ഇവിടെ വിശേഷർത്ഥം കൊടുക്കുന്നില്ല. എന്തർത്ഥം കൊടുക്കുന്നത്? ആധാരം, വസിക്കുന്നതിന്റെ ആധാരമാണ് എന്ന് കാണിക്കുകയാണ്. എന്തിനെ? വൈകുണ്ഠത്തെ, അതിനാണ് ഉപ. അതുപോലെ തന്നെ അനുവസതി, അവിടെ ഈ അനുവിന് ആധാരത്തിന്റെ ദ്യോതകമാണ്. അനുവസതി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? വൈകുണ്ഠമാകുന്ന ആധാരത്തിൽ വസിക്കുന്നു. അധിവസതി, അധിയും അങ്ങനെ തന്നെ ആധാരത്തിന്റെ അധികരണത്തിന്റെ ദ്യോതകമാണ്. അധിവസതി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകുണ്ഠത്തിൽ അധിവസിക്കുന്നു, വസിക്കുന്നു എന്നുള്ളത്. ആ വസതി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. അവിടെ ആ എന്ന് പറയുന്നത് ആധാരത്തിന്റെ ദ്യോതകമാണ്. അർത്ഥത്തിലൊന്നും ഒരിടത്തും വ്യത്യാസം. ഉപസർഗങ്ങൾ വന്നതുകൊണ്ട് അർത്ഥവ്യത്യാസമില്ല. വൈകുണ്ഠത്തിൽ വസിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. വൈകുണ്ഠം ആധാരമാണ്. ആധാരത്തിന് എന്ത് ചെയ്തു? കർമ്മസഞ്ജ വന്നു, കർമ്മണി ദ്വിതീയ വന്നു. അപ്പൊ ഇതെല്ലാം പൂർവത്തിൽ വന്നതുകൊണ്ട് ഉപവസതി, അനുവസതി, അതിവസതി, ആ വസതി വാ വൈകുണ്ഠം ഭരി. ഒരിടത്തും അർത്ഥവ്യത്യാസമില്ല, വസിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഈ ഉപസർഗങ്ങളെല്ലാം ആധാരത്തിന്റെ ദ്യോതകങ്ങളാണ്. അത്രയേ ഉള്ളൂ. അവിടെ ഒരു വാർത്തകൊണ്ട് അഭുക്ത്യർത്ഥസ്യ എന്ന വനേ ഉപവസതി. ഇവിടെ ഉപവസതി എന്ന് വെച്ചാൽ ഉപവാസം എന്നാണ്. അതിനാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അഭുക്ത്യർത്ഥം, ഭക്ഷിക്കാതിരിക്കുക എന്നുള്ള അർത്ഥം. അഭുക്തി അർത്ഥം എസ്യ, അഭുക്തിയാണ് ഇവിടുത്തെ അർത്ഥം. ഏതിന്റെ? ഉപവസ്, ഉപപൂർവത്തിലുള്ള വസുധാതുവിന്റെ അർത്ഥം ഇവിടെ അഭുക്തി എന്നാണ്. അപ്പൊ ഉപ എന്ന് പറയുന്നത് ഇവിടെ അഭുക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ അഭുക്തി അർത്ഥത്തിൽ ഉപവസതി എന്ന് ഉപയോഗിച്ചപ്പോ എവിടെയാണ് ഉപവസിക്കുന്നത്? വനത്തിൽ. അതുകൊണ്ട് വനം എന്ന് പറയുന്നത് എന്തായി? ആധാരമായി. ആധാരത്തിന് എന്ത് വന്നു? ആധാരോ അധികരണം. ഇപ്രകാരം അധികരണ സഞ്ജ വന്നു, സപ്തമി അധികരണ വെച്ച വന്നു, വനേ ഉപവസതി എന്ന് വന്നു. വനേ ഉപവസതി, അത് ഉപവാസാർത്ഥം വന്നുണ്ട്. പക്ഷെ മേളിലൊരിടത്തും അങ്ങനെ ഒരർത്ഥമില്ല. അവിടെയെല്ലാം അത് ഇവിടെ ഉപവാസതി എന്ന് പറയുന്നതിന് അഭുക്തിയർത്ഥം എന്തുകൊണ്ട് കിട്ടി? ഉപശബ്ദം കൊണ്ട്. ഉപ എന്ന് പറയുന്ന, പക്ഷെ നേരത്തെ ഉപവസതി എന്ന് പറയുന്നത് അർത്ഥമില്ല. ഹരി വൈകുണ്ഠം ഉപവസതി എന്ന് പറഞ്ഞാൽ ഹരി വൈകുണ്ഠത്തിൽ ഭക്ഷണം കഴിക്കാതെ കഷ്ടപ്പെടുന്നു എന്നർത്ഥമില്ല അവിടെ. അതുകൊണ്ട് ഉപവസതിക്ക് അങ്ങനെ ഒരർത്ഥം, അവിടെ ഉപവാസം എന്നർത്ഥം വരത്തില്ല. വസിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പക്ഷെ വനേ ഉപവസതി എന്ന് പറയുമ്പോൾ അവിടെ ഹരി എന്ന് ചേർത്തിട്ടില്ല. വനത്തിൽ ഉപവസിക്കുന്നു ആര്? ഭക്ത. ഭക്തൻ വനത്തിൽ ഉപവസിക്കുന്നു, അയാൾ അവിടെ തപസ്സനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ ഉപവാസം തന്നെയാണ് അർത്ഥം. അവിടെ ആധാരത്തിൽ അധികരണം വന്നു. ഇത് ഈ ഒരു ധാതുവിനെ സംബന്ധിച്ചേ വരത്തുള്ളൂ. അതുകൊണ്ട് സർവ്വസാധാരണമായി അങ്ങനെ വരത്തില്ല. എന്നാലും അതിവസതി എന്നൊക്കെ ഉള്ള സാധാരണ പ്രയോഗിക്കാറുണ്ട്. അതിവസതി സാധാരണ പ്രയോഗിക്കും. വൈകുണ്ഠം അധിവസതി, അവിടെ അധി വന്നു കഴിഞ്ഞതുകൊണ്ട് വൈകുണ്ഠേ എന്ന് പ്രയോഗിക്കാൻ പാടില്ല. വൈകുണ്ഠം അധിവസതി എന്നാണ്. അങ്ങനെ പ്രയോഗിക്കാം. അടുത്തേതാണ് അവിടെ വരുന്ന ഒരു വാർത്തികമാണ്. അത് സാധാരണ ഉപയോഗിക്കുന്നതാണ്. രണ്ട് വാർത്തികങ്ങളുണ്ട്. ഉഭസർവതസോകാര്യാദിഗുപര്യാദിഷു തൃഷു ദ്വിതീയാം പ്രേടിതാന്തേഷു തതോ അന്യത്രാവി ദൃശ്യത. അന്യത്രാവി എന്നുള്ള എന്റെ വ്യാഖ്യാനമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അഭിധ പരിതഃ സമയ നികഷ ഹാ പ്രതി യോഗേപി. ഇത്രയും ശബ്ദങ്ങളുടെ യോഗത്തിൽ എന്തുവരുന്നു? ദ്വിതീയ വരുന്നു. യോഗത്തിൽ ദ്വിതീയ വിധിക്കുമ്പോൾ ഇതെന്തായി? ഉപപദവിഭക്തിയായി, കാരവിഭക്തിയല്ല.